ഞ്ഞിടരി തൂവാതെ മായാതെ മനം പിടയുമൊരു നോവോടെ കണ്ണാടി എന്ന പോലെ കണ്ടതും നിന്റെ കണ്ണിലല്ലേ ഞാൻ തനിയെ നിന്നതും വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ കൊമ്പിലിരുന്നേ മാലാഖപ്പൂവിതളേ നീ മഴ നനയും മതിൽ തെളിയും നിൻ മുഖം കഥ പറയും വേർപാടിൻ വേനൽ എരിയും മേലെ അതിൽ നീ എന്ന തോന്നൽ കനലാകും ഓമൽ തൂവൽ ചിറകിൽ എന്നെ ചുറ്റും ചേരിയെ കാണാക്കാറ്റായി മറയാതെ കൂടെ കൂടി തുടിച്ചും പാടിപ്പാടി പറഞ്ഞും നീറും മൗനം പകരാ.